ബ്രഹ്മസൂത്രസ്വന്ദ്ര ഭാഷാധ്യം എന്ന് പറയുന്നത് അധികം സൂത്രം 52 ഏവമുക്തിഫല അനിയമ തദവസ്ഥ അവധൃതേഹി തദവസ്ഥ അവധൃതേഹി. ഇവിടെ ബ്രഹ്മൈവ മുക്തിയവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയുള്ള ബ്രഹ്മ അതിനാണ് അടുത്ത് പ്രമാണത്തെ കൂടെ കാണിച്ചത്. ആ മുക്തി രൂപത്തിലുള്ള ബ്രഹ്മം അത് നിരുപാധികമായ ബ്രഹ്മമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. അപിച്ച വിദ്യാസാധനം സ്വവീര്യ വിശേഷ സ്വഫലേവ വിദ്യായം കഞ്ചിത് അതിശയം അസഞ്ജയേ എന്ന വിദ്യാഫലേ മുക്തോ. ഇതും ഭാഷ്യകാരന്റെ മുക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. വിദ്യാസാധനം വിദ്യയുടെ സാധനം, വിദ്യയുടെ സാധനം എന്താണ്? ശ്രവണാദികൾ, അന്തരംഗ സാധനകൾ, മറ്റ് ശമതമാദികൾ, സന്യാസം, ബഹിരംഗ സാധനകൾ. സ്വവീര്യവിശേഷ അതിന് അതിൻ്റെതായ വിശേഷതകളുണ്ട്. അതാണ് വീര്യവിശേഷം എന്ന് പറയുന്നത്. ശബ്ദപ്രമാണത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അത് ബോധത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സാധനമായിരിക്കുന്ന ശ്രവണാദികൾ, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? വിദ്യ. അതാണ് സ്വവീര്യ വിശേഷ സ്വഫലേവ വിദ്യായാം. അതിൻ്റെ ഫലമായിരിക്കുന്ന ശ്രവണാദി സാധനങ്ങളുടെ ഫലമായിരിക്കുന്ന വിദ്യയിൽ അതിശയം ആസഞ്ജയേ. അതിന് വിശേഷത ഉണ്ടാക്കാം. വിദ്യാഫലേ മുക്തവും അതിൻ്റെ ഫലമായിരിക്കുന്ന മുക്തിയിൽ ഒരു വിശേഷതയും ഉണ്ടാക്കുന്നില്ല. എന്തുണ്ടാക്കുന്നില്ല? ഇതാണ് ഉണ്ടാക്കാത്തത്. വിദ്യാഫലേ മുക്തവും ആരുണ്ടാക്കുന്നില്ലെന്നാ പറയുന്നു? വിദ്യാസാധനം എന്തുണ്ടാക്കുന്നില്ലെന്ന് പറയുന്നു? ഒരു അതിശയം ഉണ്ടാക്കുന്നില്ല. അതാണ് നമ്മളിതുവരെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ശ്രവണാദി സാധനങ്ങൾ മുക്തിയിൽ യാതൊരു വിശേഷതയും ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം. വിദ്യ അഭിവ്യക്തത്വേന ബ്രഹ്മാനന്ദേവ മുഖ്യഫലം. അതാണ് വ്യാഖ്യാതാവ് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വിദ്യ കൊണ്ട് എന്തുവരുന്നു? അഭിവ്യക്തമാകുന്നു ബ്രഹ്മാനന്ദം. അതാണ് മുഖ്യഫലം. അവിടെ ഒന്നുകൂടി പറയുന്നു, അഭിംവ്യക്തി അവിദ്യ നിവൃത്തിർ ആനന്ദസ്വരൂപസ്ഫൂർത്തി. അഭിവ്യക്തി എന്ന് പറയുന്ന എന്താണ്? അവിദ്യ നിവൃത്തിക്കുന്നു, ആനന്ദസ്വരൂപത്തിന്റെ സ്ഫൂർത്തി എന്ന് വെച്ചാൽ എൻ്റെ അനുഭവം, എൻ്റെ പ്രകടഭാവം. പ്രതിബന്ധക ഭാവതയാ വിദ്യയാ സാധ്യതേ, വിദ്യ കൊണ്ട് അങ്ങനെ ഒരു ആനന്ദ സ്ഫൂർത്തിയെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാവിൻ്റെ അഭിപ്രായം. ഭാഷകാരൻ എന്താ പറയുന്നത്? വിദ്യാഫലെ കിഞ്ചിത് അതിശയം ആസഞ്ചേ. വിദ്യാഫലം എന്ന് പറയുന്ന ആ മുക്തിയിൽ ഒരു അതിശയത്തെയുണ്ടാകും, ഒരു വിശേഷതയും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് വ്യാഖ്യാതാവ് എന്ത് പറയുന്നത്? അവിടെ ആനന്ദസ്വരൂപത്തെ സാധ്യത എന്നാണ്. രണ്ടും നമ്മുടെ വ്യത്യാസം. അപ്പോൾ വ്യാഖ്യാതാവ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഭാഷകാരൻ പറയുന്നത് അതിന് കുറച്ച് കൂട്ടിച്ചേർക്കുകയാണ്. ഭാഷകാരൻ പറയുന്നത് വിദ്യാഫലമായ മുക്തിയിൽ വിദ്യ യാതൊന്നും കൂട്ടിച്ചേർക്കുന്നില്ലെന്നാണ്. ഒന്നും അവിടെ സാധിക്കാനില്ല. കാരണം ആ മുക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു. എന്താണ് മുക്തിവസ്ഥ? ബ്രഹ്മം തന്നെ. അവിടെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. ബ്രഹ്മത്തിൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ബ്രഹ്മത്തിൽ അങ്ങനെയുള്ള വിശേഷതകളൊന്നുമില്ല. പിന്നെ എങ്ങനെ കൂട്ടിച്ചേർക്കും? എന്നാലും വ്യാഖ്യാതാവ് കൂട്ടിച്ചേർക്കുന്നു, ആനന്ദസ്വരൂപസ്ഫൂർത്തി അതുകൊണ്ട് വ്യാഖ്യാതാവ് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു. എന്താ കാരണം? എന്തായിരിക്കും, എന്ത് കാരണമെന്ന് ഇവിടെ പറയുന്നില്ല. നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും കാരണം. എന്തായിരിക്കും? പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല, കാരണം ഇവിടെ ഭാഷകാലം പറയുന്നതനുസരിച്ച് ബ്രഹ്മൈവ ഹി മുക്തിയവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അത് നിർഗുണം, നിരാകാരം, ഒരു തരത്തിൽ ഒരു വിശേഷതകളും ഇല്ലാത്തതാണ്. അതാണ് മുക്തിയവസ്ഥ എന്ന് വന്ന് എന്ന് ഭാഷകാരൻ പറയുമ്പോൾ ഭാഷകാരന് ശേഷം വന്ന വ്യാഖ്യാതാക്കൾ, വ്യാഖ്യാതാക്കളെന്ന് പറയുന്ന ആര്? ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചവരും ഉപനിഷത്തുകളെ വ്യാഖ്യാനിച്ചവരെല്ലാം ഭാഷകാരൻ്റെ ഈ മുക്തിയവസ്ഥയെ ഒരാക്ഷേപമായിട്ടാണ് എടുക്കുന്നത്. മുക്തി എന്ന് പറയുന്നത് ഒരു നിർഗുണമാണ് എന്ന് പറഞ്ഞാൽ അതിനാണ് പറയുന്നത് ശുഷ്കവേദം. അത് വളരെ ഊഷരമാണ്. മുക്തിയിലേക്ക് പ്രവേശിച്ചാൽ സഹാര മരുഭൂമി കയറിയതുപോലെ ഇരിക്കും, ഒരു സുഖമില്ല എന്നല്ലേ പറയുന്നത്. കേവലം മുക്തിയവസ്ഥ, ബ്രഹ്മത്തിനൊരു വിശേഷണം പറയാൻ, നിർഗുണമെന്നല്ലേ പറയുന്നു. അപ്പം അങ്ങനെ ഒരു മുക്തി മറ്റുള്ളവർക്ക് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു മുക്തി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഒരു മുക്തി ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് എന്താ പ്രയോജനം? നിർഗുണമുക്തി. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഈ അദ്വൈതികൾക്ക് തന്നെ ഒരാഗ്രഹം നമ്മുടെ മുക്തി ഒന്ന് അരോചകമായ മുക്തിയെ ഒന്ന് രോചകമാക്കാം, അതിൽ കുറച്ച് ആനന്ദവും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് മറ്റുള്ളവർ പറയുന്ന ആക്ഷേപങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ മുക്തി ഒന്ന് പരിഷ്കരിക്കാം അവിടെ ഇനി ആനന്ദം ഉണ്ടാകുമോ ഇല്ലേ അതൊന്നും ഒരു വിഷയമല്ല. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആക്ഷേപത്തിന് സമാധാനം പറയുക. അപ്പൊ അരോചകമായ ആ മുക്തിയെ ഒന്ന് രോചകമാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ, അഭിവൃന്ദാവനെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഈ അദ്വൈതത്തില് ഈ മുക്തിയെ ഇതാണ് മുക്തിയെങ്കിൽ ഇത് വേണ്ട, ഇതിലും നല്ലത് ആ വൃന്ദാവനത്തിലൊരു പുല്ലായാലും മതി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുറുക്കനായാലും മതി, എന്നാലും നിങ്ങളുടെ മുക്തി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നിർഗുണമുക്തിയെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. കുറച്ചൊരു എന്താണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചൊരു മജായൊക്കെ വേണ്ടേ? അല്ലേ, ഹിന്ദിയിൽ അങ്ങനെ പറയില്ലേ? അങ്ങനെയല്ലേ പറയുന്നു? അങ്ങനെ എന്തോ പറയും. കുറച്ചൊരു രസമൊക്കെ വേണ്ടേ മുക്തിയിൽ? അതുകൊണ്ട് ഇങ്ങനെ മജ്ജ എന്ന് പറയത്തില്ലേ? അങ്ങനെ കേട്ടിട്ടുള്ളത്. അത് തന്നെ. അപ്പോ അത് വേണം മുക്തിയിൽ. അങ്ങനെയാണ് സാധാരണ ഈ വടക്കേന്ത്യയിലൊക്കെ ഈ മതപ്രഭാഷണം ഇത് സാധാരണ പറയാറുണ്ട്. ബഹുത് മജ്ജാത്ത മുക്തിയിൽ എന്നവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും. അപ്പോൾ അവരുടെ ഒരാഗ്രഹം ഞങ്ങളുടെ മുക്തിയിലും അത് ഇരുന്നോട്ടെ. അല്ലേ, കൊച്ചുകുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്തിട്ട് എൻ്റെ കളിപ്പാട്ടത്തിൽ ഇതുണ്ട് ടോയ്സ്, മറ്റൊന്നും പറയല്ല എൻ്റെ ഇതുണ്ട് വിശേഷത എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മുക്തിയിൽ അങ്ങനെ ഒരു ആനന്ദം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുക്തിയിലും ഉണ്ട്, അതുകൂടി ചേർത്തയ്ക്കാം. ഇനി അതിൻ്റെ കുറവ് വേണ്ടു. അപ്പോൾ അത് എങ്ങനെ ചേർക്കും? ചില സാങ്കേതികമായ പദപ്രയോഗങ്ങളിലൂടെ. എന്താണ് ജ്ഞാനേക വ്യംഗ്യ മുക്തി? ജ്ഞാന വ്യംഗ്യമാണ് അവിടെ. എന്താണ് ആ സ്വരൂ ആനന്ദ സ്വരൂപ സ്ഫൂർത്തി വിദ്യയാ സാധ്യത? ഇങ്ങനെയൊക്കെ പറയുമ്പം ആക്ഷേപത്തിന് പരിഹാരമായി. അപ്പൊ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷ്യകാരനത് പറയുന്നു. ഭാഷ്യകാരൻ അതില്ലാതെ തന്നെ മുക്തി, ഭാഷ്യകാരന്റെ മുക്തി പൂർണ്ണമാണ്. കാരണം ബ്രഹ്മം പൂർണ്ണമാണ്, അതിലങ്ങനെ അരോചകത്വമൊന്നുമില്ല. അപ്പോ അതുകൊണ്ടാണ് പിന്നീട് ഭാഷ്യകാരന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ മുക്തിയെക്കുറിച്ച് പറയുന്നിടത്തല്ല എന്ത് പറയും? അദ്വൈതാചാര്യന്മാരെയും പരമാനന്ദ പ്രാപ്തിയാണെന്ന് പറയും. പരമാനന്ദം എന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല, പക്ഷെ അത് പരമാനന്ദ പ്രാപ്തി എന്ന് പറയുമ്പോൾ അവിടെയാണ് ദോഷം. അവിടെ എന്തോ കൂടുതലായി പ്രാപിക്കുന്നു. പരമാനന്ദം എന്ന് പറഞ്ഞാൽ ദോഷമില്ല. എന്തുകൊണ്ട്? അത് നിരതിശയമായ ആനന്ദമാണ് എന്ന് പറയുന്നത് ദോഷമില്ല. എന്തെങ്കിലും അധികമായി സാധ്യമായത്, ഇവിടെ വ്യാഖ്യാത പറയുന്ന പോലെ എന്താണ് സാധ്യമായതാണ് എന്നാ പിന്നെ അതെന്താണ് അങ്ങനെ സാധ്യമായതെന്ന് ചോദിച്ചാൽ പറയും സാച്ച അനുർവാച്യ, അത് അനുർവാച്യമാണ് എന്നും പറയും. വായടപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. എന്താ ഈ അനുർവാച്യ? പിന്നെ അതിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തർക്ക വിതർക്കങ്ങളായി, ഒരിക്കലും അവസാനിക്കത്തില്ല. എന്താണ് ഈ അനുർവാച്യ എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീരുമാനമാകും, ഒരിക്കലും ആകത്തില്ല. അപ്പോ ഇതിനകത്ത് ചിലരുടെ ആഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ വരും. നിർഭാഗ്യവശാല് പിന്നീട് പ്രചാരം കിട്ടിയതിനാണ് അദ്വൈതർ ഭാഷ്യകാരന്റെ തനതായ ആശയത്തിന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ മാറ്റിയത്. ഇത് പല ഭാഗങ്ങളിലും ഇങ്ങനെ അദ്വൈതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മൂലകാരണക്കാളും വ്യാഖ്യാതാവിന് കൂടുതൽ പ്രാമാണ്യം വരും. കാരണം എന്താ പറയുന്നത്, മൂലഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് വ്യാഖ്യാനം. ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതാണ്, പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ്, അത് വ്യാഖ്യാതാവ് വെളിപ്പെടുത്തിയിരിക്കണമെന്നൊക്കെ വരുമ്പം കൂടുതൽ പ്രാമാണ്യം വ്യാഖ്യാതാവിന്. മുനീനാം ഉത്തരോത്തരം പ്രാമാണ്യം എന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. പക്ഷെ ഭാഷ്യത്തിൽ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊന്നും യാതൊരു പഴുതുമില്ല. അതുകൂടെ വ്യക്തമായി പറയുന്നു എന്താണ്, ഫലമാകുന്ന വിദ്യയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വിശേഷത്തെ പറയാം. പക്ഷെ വിദ്യയിൽ വിശേഷതയെക്കുറിച്ച് പറയുന്നിടത്തും ഭാഷ്യകാലം പറയും എന്താണ്, വിദ്യയിൽ പോലും യാതൊരു അതിശയവും ഇല്ല. എങ്ങനെയാണ് ബ്രഹ്മത്തിലൊരു അതിശയം ഇല്ലാത്തത്, വിദ്യയിലും ഒരു അതിശയം ഇല്ലെന്ന് പറയും. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അതിന്റെ സമാധാനം. വിഷയം ബ്രഹ്മ ഏകരൂപമാണ്, അപ്പൊ വിദ്യ നാനാരൂപത്തിലാകും. അതും അങ്ങനെ തന്നെ ഇരിക്കും. വിദ്യ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും, അല്ല ബ്രഹ്മം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും വിദ്യ. ബ്രഹ്മം നിർഗുണമാണെങ്കിൽ വിദ്യ എങ്ങനെയായിരിക്കും? നിർഗുണം തന്നെ. മലയാളത്തിൽ പറയും ചക്കിക്കൊത്ത ശങ്കരൻ, അത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അത് വ്യക്തമായി പറയുന്നു വിദ്യാഫലെ തദ്ധ്യസാധ്യം. വ്യാഖ്യാതം എന്താ പറയുന്നത്, വിദ്യയാ സാധ്യതേ എന്ത് ആനന്ദം. ഭാഷ്യകാരൻ എന്ത് പറയുന്നു, തദ്ധ്യസാധ്യം, അത് അസാധ്യമാണ്. മുക്തി ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ബ്രഹ്മമാണത്, നിത്യസിദ്ധമാണ്, അവിടെ എന്ത് സാധിക്കാനാ? ഒന്നും സാധിക്കുന്ന കാര്യമില്ല. നിത്യസിദ്ധ സ്വഭാവമേവ വിദ്യയ അധിഗമ്യതയിത് അസകൃത് അവാദിഷ്മ. അപാദിഷ്മ ഏതിന്റെ രൂപമാണ്? ഏതിലകാരം? തുങ്ങ്. ഞാൻ എത്രയോ തവണ ഇക്കാര്യം പറഞ്ഞതാണ് ഭാഷകാരൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പലതവണ കേട്ടതാണ്. അസകൃത് അപാദിഷ്മ, ഞാൻ ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുക്തി അസാധ്യമാണ്? തുടക്കത്തിലേ പറഞ്ഞു, അത് സൂത്രി തന്നെ ചർച്ച ചെയ്താണ്. എന്തുകൊണ്ട്? നിത്യശുദ്ധ സ്വഭാവമേവ, അത് നിത്യശുദ്ധ സ്വഭാവമാണ്. അതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കാനോ ഒന്നും പ്രകടമാക്കാനോ ഒന്നും പ്രകടമാകാൻ എന്തെങ്കിലും അവിടെ വേണ്ടേ? വിദ്യയ അധിഗമ്യതേ. പിന്നെ വിദ്യ കൊണ്ടെന്താ പ്രയോജനം? ആ ചോദ്യം നിത്യസിദ്ധമാണെങ്കിൽ അതില് ബന്ധം മോക്ഷം എന്നുള്ള അവസ്ഥാഭേദമൊന്നുമില്ല, നിത്യസിദ്ധമാണ്. വിദ്യ കൊണ്ടൊന്നും സാധിക്കാനുമില്ല, ഒന്നും അവിടെ പ്രകടമാക്കുന്നില്ല. ആനന്ദമോ ദുഃഖമോ ഒന്നും തന്നെ അവിടെ പ്രകടമാകാൻ. പിന്നെന്താ വിദ്യ കൊണ്ട് സാധിക്കുന്നത്? ഒന്നും സാധിക്കാനില്ലെങ്കിൽ പിന്നെ എന്ത് സാധിക്കാനാ? അതുപോലെ തന്നെ അതിഗമ്യത്തെ അറിയുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആണ് ഞാൻ ആത്മോക്ഷം എന്ന് പറയുന്നത്. ഞാനേന ച കൈവല്യം, ഇതാരുടെ സിദ്ധാന്തമാണ്? സാഖ്യന്മാർ. അതുതന്നെയാണ് ഭാഷകാരൻ ഏറ്റുപാടുന്നത്. കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഈ ഭാഷകാരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞത് പിൻവലിച്ചിരിക്കും. അത് തന്നെ ഏത് അത് തന്നെ ജ്ഞാനം കൊണ്ട് മുക്തി, അത് തന്നെ ഇവിടെ പറയുന്നു. അംഗീകരിച്ച് അത് തന്നെയാണ്. അതിനെ തൻ്റെതായ രീതിയിൽ അതിനെ വിശദീകരിച്ചു. അവർ പറഞ്ഞ നിർഗുണ ബ്രഹ്മത്തെ സ്വീകരിച്ചു, ജ്ഞാനം കൊണ്ട് മുക്തിയെ സ്വീകരിച്ചു. ചെറിയ ഭേദഗതികൾ വരുത്തി എന്നുള്ളതേ. ഇതിന് കോപ്പി എന്നല്ലാതെ എന്താ പറയുന്നു? എന്താ ഞാൻ കോപ്പി എന്ന് പറയാൻ കാരണം എന്നറിയാം? എന്താ ഇതല്ല അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ കോപ്പി അടിക്കാം, പക്ഷെ അവിടെ കാണിക്കണം, താഴെ എഴുതി വയ്ക്കണം, ഇത് ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് കോട്ട് ചെയ്തതാണ്, ഇന്നതിനോട് എനിക്ക് കടപ്പാടുണ്ട്. ചിലപ്പോൾ അങ്ങനെ കടപ്പാടുകൾ കാണിക്കേണ്ടി വരും. അങ്ങനെ കടപ്പാട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവനെ എന്തു പറയും? കോപ്പിയടി എന്ന് പറയും. ഇതിന് ഞാൻ ഇന്ന ആളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ മര്യാദ. അതെ, അങ്ങനെ അങ്ങനെയുള്ള അംശങ്ങളോട് പൂർണ്ണമായെന്ന് വെച്ചാൽ ഏതംശത്തെയാണോ സ്വീകരിക്കുന്നത് അതിനോട് പൂർണ്ണമായി യോജിച്ചിരിക്കുന്നു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, എനിക്കിത് എന്നെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് എന്ന് അടിക്കുറിപ്പ് എഴുതി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോപ്പിയാണ്. അടിക്കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ, അംഗീകരിക്കും. ഭക്ഷ്യകാരൻ അങ്ങനെ ഒരിടത്തും അത് രേഖപ്പെടുത്തിയിട്ടില്ല, മറിച്ച് നിരന്തരമായി സാങ്കേത്യത്തെ ഖണ്ഡിക്കും. ബ്രഹ്മസൂത്രത്തെ ഏറ്റവും കൂടുതൽ ഖണ്ഡനം ഏക്കേണ്ടി വന്ന സാങ്ഖ്യന്മാർക്കാണ്. പക്ഷെ അവിടെ കടപ്പാട് അതുപോലെ പ്രകടിപ്പിച്ചിട്ടില്ല. അന്നത്തെ ശൈലി അതാണ്. എവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുക അപൂർവമായിട്ട്, പക്ഷെ അതിന് പ്രാധാന്യമില്ല, നിഷേധത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുപോട്ടെ, പക്ഷെ ഇവിടെ തൻ്റെ ആശയം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ്? വിദ്യയാധിഗമ്യതയെ, വിദ്യ കൊണ്ട് ഇത് അറിയപ്പെടുന്നു. വിദ്യയുടെ പ്രയോജനം എന്ന് പറയുന്നത് ഇത് അറിയുക എന്നുള്ളതിന് മാത്രമാണ്. എന്നുവെച്ചാൽ അതിനപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. ആവശ്യമുണ്ടെങ്കിലല്ലേ വേണ്ടതുള്ളൂ. അവിടെ ആനന്ദം ആവിർഭവിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാൽ മാത്രം മതി. അറിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു. അങ്ങനെ എല്ലാം തീരുന്നതാണ് മുക്തി. അതാണ് ഭാഷകാരൻ പറയുന്ന മുഖ്യമായ മുക്തി. ഇക്കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്ന് പറയുമ്പം ഭാഷകാരൻ പറയുന്ന മുക്തിയെ നമുക്ക് രണ്ട് തരത്തിൽ മനസ്സിലാക്കാം. കാരണം ഈ അധികരണം തന്നെ മുക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് എങ്ങനെ മുക്തി എന്ന് വെച്ചാൽ ബ്രഹ്മമായതുകൊണ്ടാണ് തദ് ഉപയോഗിച്ചത്. മുക്തി ബ്രഹ്മമല്ലേ, ആണ് തദ് ഉപയോഗിച്ചത്. എവിടെ ഒരു തത്വേ ഉള്ളൂ എന്റെ പുസ്തകത്തിൽ. ഒറ്റത്തേ ഉള്ളൂ. അത് പിരിക്കേണ്ടത് തത് ഹി അസാധ്യമെന്നാണ്. രണ്ട് തദ്ദല്ല. ഹകാരത്തിന് ധകാരം എന്ന് യഥാസൂത്രം ധകാരം എന്നുകൊണ്ട് രണ്ട് തദ്ദില്ല. അവിടെ ശ്രദ്ധിക്കണം പദം പിരിക്കുന്നിടത്ത്. അപ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു എന്തിൻ്റെങ്കിലും പ്രകടഭാവമോ ആവിർഭാവമോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ മുക്തി എന്ന് പറയുന്നത് അല്ല. അവിടെ ഒരു ആനന്ദത്തെ കൂടെ കൂടുതലായി സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ വ്യാഖ്യാതാവ് പറയുന്ന പോലെ ആനന്ദ സ്വരൂപ സ്ഫൂർത്തി, ആനന്ദ പ്രാപ്തി, ഇതൊക്കെ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? പല ദോഷങ്ങളുമുണ്ട്. ഈ പറഞ്ഞത് ഒരു ദോഷം തന്നെ. ദ്വൈതാപത്തി വരും, പലതരത്തിലുള്ള ദോഷങ്ങൾ വരും. കൃതി സാധ്യമാവും എന്ന് സാധ്യമാവും. ഇനി സാധ്യമായി കഴിഞ്ഞാൽ എന്തുവരും? അനിത്യമാകും. പല ദോഷങ്ങളും വരും. അപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിച്ച അവിടെ അനുഭവിക്കുന്നത് നശിച്ചു. ഒരു അനുഭവത്തെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? കർണങ്ങൾ വേണം, കുറഞ്ഞ പക്ഷം മനസ്സെങ്കിലും വേണം. അപ്പോൾ അനുഭവിക്കുന്നവൻ വേണം, അനുഭവത്തിൻ്റെ വിഷയം വേണം, അനുഭവം എന്ന് പറയുന്ന ക്രിയ വേണം. ഇങ്ങനെ ദ്വൈതാപത്തി, ത്രിപുടി, പലതരത്തിൽ അതൊന്നും അദ്വൈതത്തിന് യോജിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് തന്നെ നമുക്ക് പറയാം. എന്താണ് അത്? ആ മുക്തി എന്ന് പറയുന്നത്, ഭാഷകാരൻ പറയുന്ന മുഖ്യമായ മുക്തി എന്ന് പറയുന്നത് നിരുപാധികമാണ്. അതിനെക്കുറിച്ചാണ് ഭാഷകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ഉപാധിയെ സ്വീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ ആനന്ദത്തെ കുറിച്ചൊക്കെ പറയുന്നതോ? ആനന്ദത്തിനോട് അത്രയും വലിയ വിരോധത്തിന്റെ ആവശ്യമല്ലോ ഉണ്ടോ? ആനന്ദം കൂടെ കുറച്ച് ഇരുന്നോട്ടെ എന്ന് കരുതിയാലോ ആനന്ദത്തിനോട് വിരോധത്തിന്റെ കാര്യമൊന്നുമില്ല. ആനന്ദവും ആകാം മുക്തിയിൽ, അതിന് വിരോധമൊന്നുമില്ല. അപ്പൊ പിന്നെ അതെന്ത് മുക്തിയാ? അതെന്ത് മുക്തിയാണ്? കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ചൊരു മറുപടി പറഞ്ഞാൽ എന്ത് പറയും? പറയുന്നത് ശ്രദ്ധിച്ച് ഇരിക്കണം. നേരത്തെ ഞാൻ മുക്തിയെ കുറിച്ച് പറഞ്ഞല്ലോ. അല്പം മുമ്പ് പറഞ്ഞു. ഇത് പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടാണ്, അല്ല അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടല്ല. അങ്ങനെ വിചാരിച്ചുള്ളത് പറയുന്നതൊക്കെ അവിടെ റെക്കോർഡിംഗ് ആയിക്കോളും. ഞങ്ങളിവിടെ അങ്ങനെയല്ല, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. റെക്കോർഡിങ് എന്തായാലും നടക്കും. ഇനി ശബ്ദത്തെ റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? ശബ്ദത്തെ ഗ്രഹിച്ചിട്ടും കാര്യമില്ല. ആദ്യ ശബ്ദത്തെ ഗ്രഹിക്കണം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആശയം, മനനം എന്ന് പറഞ്ഞാൽ എന്താ? ആശയം ഉള്ളിൽ പ്രകാശിച്ചാലേ അത് മനനമാകും. ആശയം ഉള്ളിൽ തെളിഞ്ഞു വരണം. വെറുതെ ശബ്ദത്തെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ശബ്ദത്തിൽ ശബ്ദത്തെ ആസ്വദിക്കുക, അതിനാണെങ്കിൽ എൻ്റെ മുമ്പിൽ എഴുന്നിട്ട് ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ ശബ്ദം അത്ര ആസ്വാദ്യമൊന്നുമല്ല, അതെനിക്ക് തന്നെ അറിയാം. അത് നല്ല അസാധ്യമായ മതപ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ശരിയാണ്. അങ്ങനെയുള്ള സംഭവമല്ല, എൻ്റെ ശബ്ദത്തിന് അത്ര വലിയ മാധുര്യമൊന്നുമില്ല. മറ്റൊന്ന് മതപ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നും ഗംഭീരമായിരുന്നു, അനർഗളമായ ശബ്ദപ്രവാഹമാണ് വയറിളക്കം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ സായിപ്പന്മാർ പറയുന്നതാണ്, ഞാൻ ആ ഭാഷ പറഞ്ഞില്ലെന്നാണ്. ആ മനോഹാരിതയൊന്നും എൻ്റെ ശബ്ദത്തിന് മനനം എന്ന് പറയുമ്പോൾ അതല്ല, അത് അതിൻ്റെ ആശയങ്ങളുള്ളിൽ തെളിയുക എന്നുള്ളതാണ്. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആശയം പറയാൻ പറ്റും. അങ്ങോട്ട് പറയണം, ഉള്ളിൽ പറയണം. ശബ്ദം കേട്ടു വെച്ചിട്ട് കാര്യമില്ല, ശബ്ദം കേട്ടു വയ്ക്കാനാണ് നമ്മുടെ ആ മെഷീൻ അവിടെ വച്ചിരിക്കുന്നത്. ആ ശബ്ദമെല്ലാം കേട്ടു വയ്ക്കും. വീണ്ടും വേണമെങ്കിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യും, അതിൽ കാര്യമൊന്നുമില്ല. എന്നും പറഞ്ഞ് പക്ഷെ അതല്ല മുക്തിയുടെ വിശേഷതയായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം. ആശയം ആശയമാണ് ഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ മറുപടി പറയും. അതങ്ങനെ തന്നെ ഗ്രഹിക്കുകയാണെങ്കിൽ അതാണ് അവിടെ പ്രാധാന്യം. ഭാഷകാരൻ പറയുന്ന ആ മുഖ്യമായ മുക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അത് നിരുപാധികമായ മുക്തി എന്നാണ്. കേട്ടോ ആരെങ്കിലും ശബ്ദം കേട്ടോ? അത് പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത്. ആനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ആനന്ദസ്ഫൂർത്തി എന്നെല്ലാം പറയുകയാണെങ്കിൽ നമ്മൾക്കവിടെ എവിടെ യോജിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുകയല്ലേ ആനന്ദാവിർഭാവം, അതിനൊക്കെ എവിടെ യോജിപ്പിക്കും? സ്വാഭാവികമായ മുക്തി. അതാണ് രണ്ടാമത് പറഞ്ഞപ്പോൾ അത് കത്തി. സ്വാഭാവികമായ മുക്തി അങ്ങനെ വന്നെടുക്കാം, അവിടെ ഇതിനെയൊക്കെ യോജിപ്പിക്കാം. പക്ഷേ ഭാഷകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചല്ല. കാരണം തദ്ധി അസാധ്യം സാധ്യമല്ല, നിത്യസിദ്ധ സ്വഭാവമാണ്, വിദ്യ കൊണ്ട് കേവലം അറിയപ്പെടുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിദ്യ കൊണ്ട് അറിയപ്പെട്ടു കഴിഞ്ഞു. ഈ വിദ്യ കൊണ്ട് മുക്തിയെ അറിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഭാഷകാരൻ അംഗീകരിക്കുന്ന ഒന്നുണ്ട്, അതാണ് സ്വാഭാവികമായ അവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് അറിഞ്ഞവന് മരണം വരെ അവശേഷിക്കുന്ന അവസ്ഥയാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് ഭാഷകാരൻ പറയുന്നത്. അത് ഈ മുക്തിയുടെ തന്നെ ഒരു സ്വാഭാവികമായ അവസ്ഥയാണ്. കാരണം അവിടെ മുക്തൻ, മുക്തന്റെ അനുഭവങ്ങൾ, ഇത് ബ്രഹ്മത്തെ അറിയാന്ന് പറയുന്നത് തന്നെ അനുഭവമാണല്ലോ. പിന്നെ അവിടെ ഇവിടെ പറയുന്ന ആനന്ദവും ഉണ്ടാകാം. അല്ലെങ്കിൽ പിന്നെ ആൾക്കറിയാം ആനന്ദത്തെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ആനന്ദം എന്തിൻ്റെ ആനന്ദം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ആനന്ദം ഉണ്ടാകാം, പക്ഷെ അത് ആനന്ദം അതുകൊണ്ട് ആ മുക്തിയെ സ്വാഭാവികമായ മുക്തിയെ പറയും ജീവൻ മുക്തി. മരിച്ചില്ല, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അയാൾ മുക്തനുമാണ്. എന്നുവെച്ചാൽ അവിടെ ശരീരമുണ്ട്, കരണങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആനന്ദം നിർബന്ധമാണ് അത് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തൊക്കെ പറയുന്നുണ്ട്. ആനന്ദം കൂടിയേ തീരുന്നില്ല. എന്തുകൊണ്ട് ആനന്ദം നിർബന്ധമല്ലെന്ന് പറയുന്നു? പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾക്ക് വിദ്യ ബോധമുണ്ടായാലും അത് ഭാഷകാരൻ കേവലം അത് പ്രാരബ്ധത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രാരബ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തൊരു കാര്യം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഭാഷകാരൻ അത് അങ്ങനെ അത് ഭാഷകാരൻ വിട്ടുകൊടുക്കുന്നില്ല. പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഭാഷകാരൻ എന്ത് പറയുന്നു? ത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ത്യാഗം എന്ന് പറയുമ്പോൾ അവർ അവരുടെ അതിൻ്റെ പിന്നിൽ വിവേകം, ഇച്ഛ, കൃതി എല്ലാം വേണം. അറിഞ്ഞുകൊണ്ട് ത്യജിക്കണം. അറിവില്ലാത്തവന് ത്യജിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കർമ്മത്യാഗം, വ്യവഹാരത്യാഗം, വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ വെറുതെ ഭിക്ഷയെടുത്ത് ചാപ്പാട് പിടിച്ച് നടന്നാ മതിയോ? അതൊരു മഹാകാര്യമൊന്നുമല്ല. മതിയോ? അടുത്ത അധികരണത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. വളരെ പ്രധാനപ്പെട്ട അധികരണം. അപ്പം വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ശ്രവണാദികളെല്ലാം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ സൈഡ് ബിസിനസ്സുകളൊന്നും പാടില്ല ആണ് ഭാഷകാരൻ നിർബന്ധമുള്ള കാര്യം. ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. നമ്മൾ പറയുന്ന സൈഡ് ബിസിനസ്സുകളുണ്ട്, ഇതൊക്കെ കൂടെ ആകാം, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ കാര്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടി, ന്യായീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആനന്ദമായിരിക്കും. ആനന്ദമായിരിക്കണം. ആനന്ദമാകാനേ വഴിയുള്ളൂ. ദുഃഖം കുറവായിരിക്കും. ദുഃഖത്തിന് പല നിമിത്തങ്ങളുമുണ്ട്. ദുഃഖം ഉണ്ടാകുന്നു വിഷയങ്ങൾ തന്നെ പലതരത്തിലുള്ള നിമിത്തങ്ങൾ. അപ്പോൾ ത്യാഗം എന്ന് പറയുമ്പോൾ എന്താ? ദുഃഖത്തിന്റെ നിമിത്തങ്ങളെല്ലാം ഒഴിവാക്കുക. ദുഃഖത്തിനുള്ള നിമിത്തങ്ങളെയൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സുഖത്തിന് അനുകൂലമായ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക ആണ് വ്യവഹാരത്യാഗം. ഇത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസൗകര്യമാണെന്ന് ചിന്തിക്കരുത്. അത് സത്യമാണ്. എന്നുവെച്ചാൽ ഭാഷകാരന്റെ സത്യം. എപ്പോഴും ഭാഷകാരൻ പറയുന്ന കർമ്മത്യാഗം, കർമ്മത്യാഗം എന്ന് പറയുന്നതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോ ഇവിടെ പറയുന്ന ഈ ജ്ഞാനത്തിന് പ്രതിബന്ധകമായിട്ടൊന്നുമില്ല. അന്ധകരണം എന്ന് പറയുന്നത് ശുദ്ധമായിരിക്കും. ആത്മചിന്ത മാത്രം. ദ്വിതീയാദ്വൈ ഭയം ഭവതി. ദ്വിതീയ ചിന്തകളൊന്നുമില്ല. ദ്വിതീയൊന്നുമില്ല എങ്കിലും നമുക്ക് ഭയം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ദ്വിതീയ ചിന്തകളുമുണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. മനസ്സ് ശുദ്ധവും സാത്വികവുമായിരിക്കുന്നു. അപ്പോൾ സാത്വികവും ശുദ്ധവുമായിരുന്ന അവിടെ പിന്നെ ആനന്ദമാണ്. ആനന്ദത്തിന് അതേ ഉള്ള വഴി. അതുകൊണ്ട് പറയുന്നു ജീവൻ മുക്തന്റെ വിലക്ഷണാനന്ദം എന്ന് പറയുന്നു. അത് വിലക്ഷണാനന്ദം എന്ന് പറയുന്നത് എന്താ കാരണം? എല്ലാ മനുഷ്യർക്കും ആനന്ദമുണ്ട്. നല്ല പ്രവൃത്തി ചെയ്താലും ഉണ്ട് ആനന്ദം, വേണ്ടാതെ ഇനങ്ങൾ ചെയ്താലും ഉണ്ട് ആനന്ദം. അങ്ങനെയൊന്നുമുള്ള ആനന്ദമല്ല, അന്ധക്കരണത്തിന്റെ സാത്വികത കൊണ്ട് വരുന്ന ആനന്ദം. അത് വിലക്ഷണമാണ്. ഇപ്പൊ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അത്തരം ആനന്ദം കിട്ടത്തില്ല. അതാണ് ഭാഷകാരന്റെ നിലപാട്. കാരണം വ്യവഹാരം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. അവിടെ അനുകൂല പ്രതികൂലങ്ങളുണ്ട്. എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പലതരത്തിൽ സ്വാമിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെങ്കിലും വേണ്ടാതേനും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലെപ്പോഴും ഒരു കുത്തൽ കാണും. അതിന് ഭഗവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? സംഭാവിതസ്യ ചാകീർത്തിൽ മരണാത് അതിരിച്ചത്. അതിന്റെ മുമ്പിൽ എന്താണ്? അപ്പൊ ഇവിടെ ഗീത പഠിച്ച ഒരാളെങ്കിലും ഉള്ളത് ഭാഗ്യം തന്നെ. നിങ്ങളുടെയൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് പറയാമല്ലോ. ഞങ്ങളും ഗീത പഠിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും ചേർന്ന് പറയാം. ഞങ്ങൾ ഗീത പഠിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളല്ലേ ഉള്ളൂ, സാരമില്ല, ഞങ്ങൾ പഠിച്ചല്ലോ. പണ്ടൊരാൾ പറഞ്ഞ പോലെ കപ്പലിൽ പാതി പാക്കിട്ടെന്ന് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല. ഒരു നാടൻ കഥയാണ്. പണ്ട് ഇവിടുന്ന് സിലോണിലേക്ക് കപ്പലിൽ പാക്ക് കയറ്റി വയ്ക്കുമായിരുന്നു. ഇവിടുന്ന് ഒരു വലിയ കമ്പനിയാണ് ഇവിടുന്ന് പാക്ക് കയറ്റി വെച്ച്. അവിടെ ചെന്നപ്പോൾ അതിന് ഉടമസ്ഥനുമുണ്ട്. അപ്പോഴാണ് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാള് പറഞ്ഞ് ഇതിന് പകുതിക്ക് ഞാനാണ് അവകാശി എന്ന് പറഞ്ഞു. കഥയാണ്. ഉടനെ തർക്കമായി. അപ്പൊ അയാള് സത്യം ചെയ്ത് ഞാൻ പകുതിക്ക് ഞാനാണ് അവകാശി. അതുപോലെയാണ് നിങ്ങളും പറയുന്നത്. എന്താണ്? ഞങ്ങൾ ഗീത പഠിച്ചത്, ഒരാൾ പഠിച്ചാൽ ഞങ്ങൾ പഠിച്ചതിന് തുല്യമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ കപ്പൽ തിരിക്കുന്ന സമയത്ത് ഇയാൾ ഒരു പാക്കിനെ മുറിച്ച് പകുതി അതിനകത്തിട്ട്. ഇതാണ് തർക്കം. അപ്പൊ തർക്കിക്കാമല്ലോ, പകുതി എനിക്കുള്ളതാണെന്ന് പറഞ്ഞൂടെ. പകുതി അയാളത് കിട്ടെന്ന് പറയുന്നത് ശരിയാ. അതുപോലെ പറയാം, ഞങ്ങളും ഗീത പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോ സംഭാവിതനാണെങ്കിൽ പൂജിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? അകീർത്തി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാളും വലിയ, മരിക്കുന്നതിലും ഭേദം അല്ല, അകീർത്തിയേക്കാൾ ഭേദമാണ് മരണം എന്ന് കരുതുക. പൂജനീയരായ വ്യക്തികൾക്കെല്ലാം അകീർത്തി ഉണ്ടാകുമ്പോൾ മരണത്തെക്കാൾ കഷ്ടമാണ്. അതുകൊണ്ട് ഭാഷകാരൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇത്തരമുള്ള പൂജാദികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വ്യവഹാരത്തെ ഒഴിവാക്കുക. വ്യവഹാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ വരും. പൂജാദരവുകളെല്ലാം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വ്യവഹാരം എന്ന് പറയുന്നത് ഊരാക്കുരുക്കാണ്. കാരണം വ്യവഹാരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കള്ളത്തരം ചെയ്യാതെ സാധ്യമല്ല. കള്ളക്കണക്ക് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഐറ്റിയെ പേടിക്കുന്നു. എപ്പോഴാ അവർ വന്ന് പിടിക്കുന്നത്? പേടി വരത്തില്ലേ? എഴുതുന്നവർക്ക് പേടിയാണ്. വ്യവഹാരം എന്ന് പറയുന്നത് സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണ്. സമ്പത്ത് സത്യസന്ധമായി ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. സമ്പത്തിൻ്റെ കുഴപ്പമാണ്. സമ്പത്തിൽ കാപട്യം വരും. കാപട്യം വന്നാൽ ഡെമോക്ലീസിന്റെ വാള് പോലെ മേളിൽ ഇങ്ങനെ എപ്പോഴും തൂങ്ങിയാടിക്കൊണ്ടിരിക്കും. എന്താണ് ഒരു ഭയം? ഇതാണ് വ്യവഹാരത്തിന്റെ ഒരു ദോഷം. ഇതൊക്കെ സത്യമാണ്, ആരും പരസ്യമായി പറയത്തില്ല. എനിക്കൊന്നും പേടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പരസ്യമായി പറയുന്നു. സത്യമാണോ അല്ലയോ? ആണെന്ന് പറയാൻ കൂടെ ഉള്ള ധൈര്യമില്ല. സത്യമാണെന്ന് പറഞ്ഞിട്ട് ഇവാളും മേളിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കും. വ്യവഹാരത്തിൽ നിൽക്കുന്നവർക്കെല്ലാം ഭയം ഉള്ളിൽ കാണും. പുറമേ വേണമെങ്കിൽ ഭയമില്ലാത്തവനാണെന്ന് ഭാവിക്കാം, പക്ഷെ ഉള്ളിൽ ഭയം വരും. ഇതെല്ലാം അവനെവിടെ ആനന്ദം? ഇതുപോലൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പലതരത്തിലും ഭയം, ദുഃഖം, ഇതൊക്കെ വ്യവഹാരത്തിൽ ഒരാളെ ബാധിക്കും, മനസ്സിനെ അസ്വസ്ഥമാക്കും. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞ എന്താണ്? ജീവൻ മുക്തിയുടെ വിലക്ഷണമായ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ വ്യവഹാരങ്ങളെല്ലാം ത്യജിക്കുക. അത് അക്ഷോഭ്യമായിരുന്നാലും പോരാ. പറഞ്ഞില്ലേ, ആ മനസ്സ് ചൊല്ലി പറയുള്ളൂ, അയാൾ വലിയ കേമനാണ്, അയാൾ ഒന്നും ബാധിക്കുന്നില്ല. അതിലും വലിയ കാര്യമില്ല. കാരണം ക്രൂരമായ മനസ്സുണ്ടെങ്കിലും ഒന്നും ബാധിക്കാതിരിക്കും, അക്ഷോഭ്യനായിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരാൾ 10-60 പേരെ കൊന്നു. നിങ്ങൾ അറിഞ്ഞോന്നറിയത്തില്ല, ചിലരെങ്കിലും അറിഞ്ഞിരിക്കും. അറിഞ്ഞോ? എവിടെയായിരുന്നു? ന്യൂസിലാൻഡ്. അത് തന്നെ. അപ്പൊ അയാൾ കൊല്ലുമ്പോ അയാളുടെ അടുത്തേക്ക് യാതൊരു കുറ്റബോധമില്ലാതെയാണ് ഇയാൾ കൊല്ലുന്നത്. യന്ത്രത്തോക്ക് വെച്ച് കൊല്ലുകയാണ്. അപ്പൊ അയാൾ മുമ്പിലേക്ക് ഒരു കൊച്ചുകുട്ടി ഓടിച്ചെന്നു. ആ കുട്ടി എന്താ വിചാരിച്ചത്? ഈ നടക്കുന്ന കമ്പ്യൂട്ടർ ഗെയിമാണെന്നാ വിചാരിച്ചു. ചെറിയ കുട്ടിയായിരുന്നു. കാരണം അതിന് പരിചയമുള്ളത് ഈ കമ്പ്യൂട്ടർ ഗെയിമിൽ തോക്ക് വെച്ച് പിടിവെക്കുന്നതാണ്. അപ്പൊ യന്ത്രത്തോക്ക് വെച്ച് പിടിവെച്ചപ്പോ ആ കുട്ടി വിചാരിച്ചത് ഇതെന്തോ കമ്പ്യൂട്ടർ ഗെയിമാണ്. അത് ചിരിച്ചുകൊണ്ട് ഓടിയെടുത്ത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ആ കുട്ടിയെ വെടിവെച്ചു. അയാൾ അക്ഷോഭ്യനായിരുന്നു. അപ്പോൾ അത് ക്രൂരതയിലും ഉണ്ടത്. അപ്പോൾ അക്ഷോഭ്യത എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി ഒന്നും യാതൊരു ഇതുമല്ല അയാൾ കൊന്നു. അപ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം വംശനാശം. ഒരു വംശം മുഴുവൻ അപകടകാരികളാണ്. അതുകൊണ്ട് അവരെ ഉന്മൂലനാശം ചെയ്യുക. തന്നെ കൊണ്ട് എത്ര സാധിക്കും അത്രയും. അതാണ് അയാളുടെ ആശയം, അതിൻ്റെ പിന്നിലുള്ള ആശയം. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും അപകടകാരിയാണ്, അവനെ കൊന്നേക്കുക എന്നുള്ള ഏറ്റവും അപകടകരമായ ചിന്തയാണ്. അപ്പോൾ അവിടെ നിർദാക്ഷിണ്യമായി കൊല്ലാൻ പറ്റും. പക്ഷോഭ്യതയല്ല, അക്ഷുഭ്യനായിരിക്കുന്നു എന്ന് പറയുന്നതുമല്ല. ആ ചെയ്യുന്നതിലും അയാൾക്കൊരു ആനന്ദമുണ്ട്, ക്രൂരമായ ആനന്ദം, കൊല്ലുന്നതിലുള്ള ആനന്ദം. അപ്പൊ അതൊക്കെ വിശേഷതകളായി പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ വ്യവഹാരത്തിലുള്ളതാണ്. അപ്പോൾ വ്യവഹാരത്തിലുണ്ട് ആനന്ദം, അക്ഷോഭ്യതയൊക്കെയുണ്ട്. ഭാഷകാരൻ പറയുന്നത് വ്യവഹാരത്തെയൊക്കെ ഒഴിവാക്കിയ ആ വ്യവഹാരത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. വ്യവഹാരത്തെല്ലാം ഒഴിവാക്കിയാൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആനന്ദത്തെ അംഗീകരിക്കാം. അതിനെ പറയുന്ന എന്താണ്? അത് ജീവൻ മുക്തിയുടെ ആനന്ദം എന്നാണ്. അപ്പോൾ ഈ ആനന്ദം എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യം. എവിടെ നിന്നാ വരുന്നു? ശുദ്ധവും സാത്വികവുമായ ഒരുവന്റെ അന്ധകരണത്തിൽ നിന്ന് വരുന്ന ആനന്ദമാണ്. അത് സംഭവിച്ചു. അയാൾ ആനന്ദത്തെ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും എന്താണ്? ബ്രഹ്മം നിർഗുണവും നിരുപാധികവും ആയി തന്നെ ഇരിക്കുന്നു. അത് നിങ്ങൾ ദുഃഖത്തെ അനുഭവിച്ചാലും ശരി, ആനന്ദത്തെ അനുഭവിച്ചാലും ശരി. ഇനി ഒരാൾക്ക് ജ്ഞാനമുണ്ടായി, നേരത്തെ പറഞ്ഞല്ലോ ഇത് രണ്ടിനും ഒരുപോലെ കാണണം. ഒരുവന് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടായി, അയാൾ വ്യവഹാരത്തിലാണ് ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ദുഃഖം ഉണ്ടാവും. അവിടെ ദ്വന്ദ്വ പ്രകൃതി സുഖത്തെ സൃഷ്ടിക്കുമെങ്കിൽ ദുഃഖത്തെയും സൃഷ്ടിക്കും. ഒന്നിനെ മാത്രം സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജീവൻ മുക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സമാധിയിലേക്ക് പോകുന്നു. സമാധി എന്ന് പറയുമ്പോൾ വേറെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ. എന്തേ നമുക്ക് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സമാധിയിലങ്ങിരിക്കുക. സമാധിയിലിരുന്ന് കഴിഞ്ഞാലുള്ള ഒരു ഗുണം, കൊതുക് കടിച്ചാൽ അത് അറിയത്തില്ല. അപ്പൊ കൊതുവിനെയും തല്ലിക്കൊല്ലേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആർക്കും ഒരു ഉപദ്രവമില്ല. ഉറങ്ങിക്കിടക്കുമ്പോ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അറിയാമോ നമ്മൾ കൊതുവിനെ തല്ലിക്കൊല്ലും? ചിലപ്പോൾ ചത്തില്ലെന്നിരിക്കും. നിർഭാഗ്യവാനായ കൊതുവാണെങ്കിൽ ചത്തും പോകും, കാരണം അടിക്കും, ഉറക്കത്തിൽ തന്നെ അടിക്കും, വീണ്ടും ഉറങ്ങും. സമാധിയാണെങ്കിൽ അങ്ങനെയില്ല. അപ്പൊ അവിടെയാണ് പറയുന്നത് എന്താണ്, അയാള് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ കരണം പ്രവർത്തിക്കുന്നുണ്ട്, അന്ധകരണം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ എന്തു പറയും? സൗപാധികമായ മുക്തി എന്ന് പറയും. മുക്തിയിൽ അങ്ങനെയാകാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റൂ, ഈ പറയുന്ന വിലക്ഷണമായ ആനന്ദത്തെ. അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ സമാധിക്കൊരു സ്ഥാനമുണ്ട്. ഈ ഭാഷകാരൻ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല? കാരണം ഭാഷകാരൻ ഈ പറയുന്നതെല്ലാം നിരുപാധികമായ മുക്തിയെക്കുറിച്ചാണ്. സർവത്ര ജ്ഞാനം കൊണ്ടുള്ള മുക്തി എന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ. എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നു? കാരണം ഇതിനിടയ്ക്ക് ഈ ജ്ഞാനം, ഈ പറയുന്ന നിരുപാധികമായ മുക്തി, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സാധനം കിടക്കുന്നു. എന്താണ്? പ്രാരബ്ധം. അങ്ങനെ ഒരു ഇടപാടുണ്ട്. അതിനെ അംഗീകരിക്കുമ്പോൾ അവിടെ ഇതെല്ലാം വരാം. സുഖവും വരാം, ദുഃഖവും വരാം. നിങ്ങൾ വ്യവഹാരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ദുഷ്ടദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. എന്നുവെച്ചാൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ദുഃഖത്തെ, മുമ്പിൽ വന്നിരിക്കുന്ന ദുഃഖത്തെ, അദൃഷ്ടദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. എന്താണ് അദൃഷ്ടദുഃഖം എന്ന് പറയുന്നത്? കാരണമില്ലാതെ മനസ്സിലുണ്ടാവുന്നത്. അത് അനുഭവിക്കുകയല്ലേ? കാരണമില്ലാന്ന് വെച്ചാൽ കാരണം നമുക്ക് അറിയാതെ ദുഃഖം വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചു. അനുഭവിച്ചാൽ ദുഷ്ടദുഃഖം. അദൃഷ്ടദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ എന്ന് പറയാം, ജന്മം വേണമെന്നില്ല. ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച ദുഃഖങ്ങളുടെ സ്മൃതി, ഇനി എന്തെങ്കിലുമൊക്കെ വേണ്ടാതെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയുമോ, അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് ഭാവിയിൽ വരാൻ പോകുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതൊരു ദുഃഖമാണല്ലോ. ദുഃഖത്തെ സങ്കല്പിക്കുന്ന ദുഃഖമാണ്. വ്യവഹാരം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ വ്യവഹാരം വന്നു കഴിഞ്ഞാൽ കള്ളക്കണക്ക് എഴുതേണ്ടി വരും. കള്ളക്കണക്ക് എഴുതി ഐ ടിയെ പേടിക്കണം. ഐ ടിയെ പേടിച്ചു കഴിഞ്ഞാൽ ഇത് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറയുന്നില്ല. പറഞ്ഞാൽ ഈ ഇത് റെക്കോർഡ് ചെയ്യും, അതുകൊണ്ട് തലകുലുക്കുകയാണ്. അതിന് റെക്കോർഡിങ്ങില്ലല്ലേ. ബുദ്ധിയുണ്ട് ആൾക്കാർക്ക്. ഇനി ഈ തലകുലുക്കൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സാധനം കൂടെ ഇവിടെ വയ്ക്കണം. അപ്പൊ ആരൊക്കെ തലകുലിക്കുക, ആരൊക്കെ തലകുലിക്കില്ല എന്നറിയാൻ പറ്റും. വ്യവഹാരത്തിന്റെ സ്വഭാവമാണത്. സത്യസന്ധമായി എന്നുവെച്ചാൽ വ്യാവഹാരികമായ നീതി, വ്യാവഹാരികമായ ധർമ്മം, പിന്നെ 100% പുലർത്തിക്കൊണ്ട് വ്യവഹാരം സാധ്യമല്ല. അത് വ്യവഹാരത്തിൻ്റെ ഒരു ന്യൂനതയാണ്. അല്ലാതെ ആരുടെയും തെറ്റുകുറ്റമൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. വ്യവഹാരത്തിൽ അങ്ങനെ ഒരു ദോഷമുണ്ട്. ഇത് മനസ്സിലാക്കിയ ആളാണ് ഭാഷകാരൻ. പണ്ടേ മനസ്സിലാക്കി. ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന, കേവലം രാജശാസനം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അതിൻ്റെ ഭയം, രാജശാസനത്തെ ഭയന്നിരുന്ന ആ കാലഘട്ടത്തിലും ഭാഷകാരൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ പിന്നെ എന്താ ഒരു വഴി? ഇങ്ങനെ ഇരിക്കുക, സമാധിയിലിരിക്കുക. അപ്പോ പറയുന്നു, സാഹചര്യങ്ങൾ ഒന്നും അനുകൂലിക്കുന്നില്ല, ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ല. അവിടെയാണ് പിന്നെ നമ്മൾ പഴിക്കുന്ന ആരെ? പ്രാരബ്ധം. അതിനെ പഴിക്കുന്ന അവിടെയാണ്. വേറെ ഒന്നും നമുക്ക് ഉത്തരമില്ല. അതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? എനിക്ക് ആഗ്രഹമുണ്ട്, മനസ്സുമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല. പറയാറില്ലേ ആൾക്കാർ, ആഗ്രഹമുണ്ട് മനസ്സുമുണ്ട്, പക്ഷെ അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹവും തൻ്റെ മനസ്സും അനുസരിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഒരാശ്വാസത്തിന് വേണ്ടി പറയുകയാണ്. കൃത്യമായി അറിഞ്ഞുകൊണ്ടല്ല അത് പ്രാരബ്ധം. അങ്ങനെയുണ്ട്, എന്തിനും മനുഷ്യനെ ആശ്വസിക്കണമെന്ന്. അങ്ങനെ ആശ്വസിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ അവിടെ ഇതിനെ യോജിപ്പിക്കാം, ഈ പറയുന്ന ആനന്ദത്തെ, അന്ധകരണത്തിന്റെ ശുദ്ധിയെ എടുത്തുകൊണ്ട്. മറിച്ച് ഭാഷകാരൻ പറയുന്ന മുക്തി, മുഖ്യമായ മുക്തിയിൽ ഇതിനെയൊന്നും യോജിപ്പിക്കാൻ യാതൊരു ഫലവുമില്ല. യോജിപ്പിച്ചിട്ടൊരു ഫലവുമില്ല, യോജിപ്പിക്കാനൊരു വഴിയുമില്ല. Thank you.